തൊണ്ണൂറ്റഞ്ചാം ദശകം. ആദ്യം ഹൈരണ്യഗർഭം തനുവൊടു സകലാത്മാവു നീതാൻ വിളങ്ങി ജീവത്വം പൂണ്ടു മായാഗുണഗണസഹിതൻ വാഴു നീ വിശ്വയോനേ. സത്വം സൽഭക്തി വർദ്ധിച്ചിതര ഗുണയുഗം നീങ്ങി ഞാൻ സത്വഭാവം പോലും കൈവിട്ട് ഉപാധിക്കുപരി വിലസിടും ത്വൽസ്വരൂപം വരിപ്പൻ. സത്വം വർദ്ധിക്കിലോർക്കാം വിഷയസുഖമതിക്ഷുദ്രമെന്നായി ചിലപ്പോൾ വീണ്ടും മറ്റേ ഗുണങ്ങൾക്കടിമ മരുജനി ദുഃഖമോ ദുർനിവാരം. ചിത്തം കെട്ടിപ്പിണഞ്ഞ ഗുണതതിയിലിരിക്കുന്നു വേർപെട്ടുകൊള്ളുവാൻ മാർഗം സൽഭക്തിയെന്നായി വിരവടു ഭഗവാനോദിനീ ഹംസരൂപൻ. ശ്രേയസ്സിനുണ്ടനേകം വഴി തനതു രുചിക്കൊത്തു ചെയ്യുവാൻ ജഗത്തിൽ സൗഖ്യം നിസ്സാരമോർത്താൽ അവയിൽ ഉടലെടുക്കുന്നു നാനാമുഖങ്ങൾ. നീതാൻ ചൊന്നാൻ സഖാവോട്ടമിതതര മഹാഭക്തി മാത്രം വരിപ്പാൻ ഭക്താനന്ദത്തിനൊക്കും സുഖം എവന് ലഭിക്കുന്നു മറ്റൊന്നിനാലേ. ആശാ സർവം നശിച്ചിട്ടമലമതി ഭവൽഭക്തിയിൽ പൂർണ്ണ തൃപ്തന്നാശാ സർവം സുഖം താൻ ജല ഗുഹയിലെഴുന്നോനു വെള്ളം സമസ്തം. ആശിക്കുന്നീലനാഗം കമലജഭവനം യോഗസംസിദ്ധി ധന്യൻ മോക്ഷാനന്ദം സ്വയം വന്നണയുകിലതിലും നിസ്പൃഹൻ നിന്റെ ഭക്തൻ. ഭക്തൻ കീഴ്പ്പെട്ടുപോകാം വിഷയരതികളിൽ ചിത്തചാഞ്ചല്യമൂലം രക്ഷിക്കും ഭക്തി വർദ്ധിച്ച് അവനെ അതിനുമേൽ ദുർബലം ഭോഗസൗഖ്യം. കത്തിക്കാളുന്ന തീയിൻ നിര പെരിയ മരക്കൂട്ടം അമ്മട്ടു നിന്നിൽ ഭക്ത്യാനന്ദം വളർന്നാൽ സകല ദുരിതവും തീർന്ന് ഉടൻ ശാന്തനാകും. ചിത്തം സംശുദ്ധമാമോ മനമലിയുകയാൽ കോൾമയിർക്കൊണ്ടു കണ്ണീർ തൂകാതെ ഭക്തിയില്ലാത്തവനു വെറുതയാം വിദ്യയും വൻ തപസ്സും. പുണ്യം നിൻ സച്ചരിത്രാഞ്ജനമെഴുതുകിലാത്മീയ ദൃഷ്ടിക്കു കാണാൻ വന്നിടും സൂക്ഷ്മസത്യം വിഫലമതുവരെ കണ്ട ശാസ്ത്രങ്ങളെല്ലാം. നിത്യം ധ്യാനിക്കുമാറാകണമുടലൊടുടൻ സ്കന്ധശീർഷങ്ങൾ നിർത്തി ചിത്തം ബന്ധിച്ച് യോഗാമൃതമുറയിൽ മുഖം താഴ്ന്ന ചിത്താംബുജത്തെ മേലോട്ടാക്കിദിനേശൻ മുഴുമതി അനലന്മാരെയും കർണികാഗ്രം തന്നിൽ ബന്ധിച്ച് മധ്യേ ജലധര സുഭകൻ നിന്നെ ഞാൻ കണ്ടിടാവൂ. നീലിച്ച് അല്പം മിനുപ്പാർന്നൊരു മുടി ഉളിമീൻ കുണ്ടലം പുഞ്ചിരിച്ചാറൂറും വക്താപ നൽ കൗസ്തുഭം ഒളിചിതറും വന്യകാരാതിമാല്യം ശ്രീവത്സം നീണ്ട കയ്യും മൃദുലമുദുരവും സ്വർണവർണം സുവസ്ത്രം നല്ലോരൂരുക്കൾ ചെന്താരടികളായി വിഭോ ധ്യാനമാർന്നീടണേ ഞാൻ. അംഗന്തോറും രസിക്കുന്നൊരു മമ ഹൃദയം പുഞ്ചിരിക്കുന്നു തണ്ടാർ വക്രത്തിൽ തന്നെ നിർത്താനടിയനു കൊതിയേറുന്നു സൗന്ദര്യരാശേ. അദ്വൈതാനന്ദവാരാന്നിധിയിൽ അലിയുമാറായി മറ്റൊന്നുമെന്നും ചിന്തിക്കാതായി വരേണം പല ഒരു ഭഗവത്ധ്യാന സൗഖ്യം തരേണം. ധ്യാനിക്കേ മുമ്പു ഞാനിതി വരുമണിമാദ്യങ്ങളാം സിദ്ധിയെട്ടും ദൂരശ്രുത്യാദി സമ്പൽക്കര സകല മഹാസിദ്ധിവൃന്ദം. മുരാരേ മാനിക്കുന്നീല ഇതൊന്നും തവ പദകമലം ചേരുവാൻ താമസിക്കും പൂർണ്ണാനന്ദൻ ഭവാനിൽ കൊതി പവനപദേ ദുഃഖനാശം തരേണം.